തുടർന്നു അന്നേന വ്യഞ്ജനം സംസ്കാരദ്രവ്യവാചകം തൃതീയാന്തം അന്നേന പ്രാഗ്വത് ദധ്നാബോധനോ ദധ്യോധന അന്തർഭൂത ഉപസേക ക്രിയാദ്വാര സാമർഥ്യം. അന്നേന വ്യഞ്ജനം, വ്യഞ്ജനം എന്ന് പറയുമ്പോൾ വ്യഞ്ജനവാചക ശബ്ദം, വ്യഞ്ജനത്തിൻ്റെ വാചകമായി വരുന്ന ശബ്ദങ്ങൾ. വ്യഞ്ജനം എന്താണെന്ന് ഇവിടെ പറയുന്നു, സംസ്കാരക ദ്രവ്യമാണ് വ്യഞ്ജനം, അതിൻ്റെ വാചകം. സംസ്കാരക ദ്രവ്യം എന്ന് പറയുമ്പോൾ ചോറ് കഴിക്കുമ്പോൾ ചിലപ്പോൾ തൈര് കൂട്ടി കഴിക്കും, ചിലപ്പോൾ നെയ്യ് ചേർത്ത് കഴിക്കും, ചിലപ്പോൾ സാമ്പാർ പുളിശ്ശേരി, ഇതെല്ലാം വ്യഞ്ജനമാണ്. അതിനെ മൃദുവാക്കുന്നതിനോ സ്വാദിഷ്ടമാക്കുന്നതിനോ എല്ലാം ഉപയോഗിക്കുന്ന കറികൾ, ഇതെല്ലാം വ്യഞ്ജനമാണ്. ഇവിടെ വ്യഞ്ജന ശബ്ദത്തിൻ്റെ അർത്ഥം മലയാളത്തിലും പറയാറുണ്ട് പല വ്യഞ്ജനം. അത് ഈ വ്യഞ്ജനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും എന്നാ പേര് വന്നത്. ഇപ്പോൾ വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കേണ്ടത് സംസ്കാര ദ്രവ്യവാചക ശബ്ദങ്ങൾ. കാരണം വ്യഞ്ജനം എന്ന് പറയുന്ന വസ്തു എന്ന് പറയുന്നത് സംസ്കാര ദ്രവ്യങ്ങളാണ്, അതാണ് വ്യഞ്ജനം. അങ്ങനെയുള്ള തൃതീയാന്തം, പൂർവത്തിൽ നിന്ന് തൃതീയ വരുന്നു, പ്രത്യേക ഗ്രഹണെ ഗ്രാഹ്യ തൃതീയ എന്ന് വെച്ചാൽ തൃതീയാന്തം എന്നടക്കും. സംസ്കാരദ്രവ്യവാചകം തൃതീയാന്തം സൂത്രത്തിനുണ്ട്. അന്നേന അന്നേന സുബന്ധേന വാ സമസ്യതേ സതത്പുരുഷ. അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്. ഇവിടെ ഇതാണ് അന്നം. അപ്പൊ ചോറിന്റെയും കറിയുടെയും കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോ വ്യഞ്ജനവാചകമായ ശബ്ദങ്ങൾ, സുബന്ധങ്ങൾ, അത് തൃതീയാന്ത സുബന്ധങ്ങൾ. അന്ന ശബ്ദവുമായിട്ട് അന്ന ശബ്ദം എന്ന് വെച്ചാൽ കേവലം അന്ന ശബ്ദമല്ല, ചോറ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ. ചോറെന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഓദന, ഓദന എന്ന് വെച്ചാൽ ചോറാണ്, അരി വെന്ത ചോറ് ഓദന. മുഖ്യമായിട്ട് ഓദന ശബ്ദം അതിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഓദന ശബ്ദവുമായിട്ട് സഹസുപ പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട്. സമസ്യത്തെ ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാവും. ദധ്നാ ഓദനോ ദധ്യോദന. ഇവിടെ ദധി എന്ന് പറയുന്നത് വ്യഞ്ജന വാചക ശബ്ദമാണ്, കാരണം ദധി എന്ന് പറയുന്ന വ്യഞ്ജനമാണ്. ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ദധി, അതുകൊണ്ട് അത് വ്യഞ്ജനമാണ്. കറി ഏതായാലും ശരി, ഉപസേകം ഉപസേചനം എന്നെല്ലാം പറയും. അപ്പോൾ വ്യഞ്ജനവാചകമായ തൃതീയാന്തമായി ഇവിടെ അത് ദധ്ന. പിന്നെ അന്നേന എന്ന് പറഞ്ഞു അന്നത്തെ കുറിക്കുന്ന ശബ്ദമായി ഓദനം. അപ്പോൾ വ്യഞ്ജനത്തെ കുറിക്കുന്ന ശബ്ദമായി ദധ്ന തൃതീയാന്തം, അന്നത്തെ കുറിക്കുന്ന ശബ്ദമായി ഓദനം, ഇത് രണ്ടും തമ്മിൽ അന്നേന വ്യഞ്ജനം സൂത്രപ്രകാര സമാസം വരുന്നു. അപ്പോൾ കിട്ടുന്ന രൂപമാണ് എന്ത്? ദധ്യോദന എന്ന് പറഞ്ഞാൽ എന്താണ്? ദധി മിശ്രിതമായ ഓദനം. തൈര് കുഴച്ച ചോറ് അതാണ് ദധ്യോദന എന്ന് പറയുന്നത്. ഇവിടെ ദധി എന്ന് പറയുന്നത് വ്യഞ്ജനമായി, ഓദനം എന്ന് പറയുന്നത് അന്നവുമായി. ദധ്ന എന്ന് പറയുന്നത് ഏത് വിഭക്തിയാണ്? പ്രഥമ എങ്ങനെയാണ് അവിടെ സൂത്രം വന്നു? അസ്ഥിദ്ധതി, അതവിടെ വന്നോ? ടാം മുതൽ വന്ന എന്താണോ അസ്ഥി, അസ്ഥി കൃഷ്ണം അനുദാത്ത, പിന്നെ അല്ലോബോ അനഹ ദധ്നു ദധി ദധിനി. ദീർഘം എങ്ങനെ വന്നു? നമസ്സകാച്ച ദധീനി. അവിടെ ദീർഘം എങ്ങനെ വന്നു? ദധീനി. ദീർഘം എങ്ങനെ വന്നു? സർവനാമസ്ഥാന. സർവനാമസ്ഥാനം എങ്ങനെ വന്നു? സർവനാമസ്ഥാനം. തൃതിയിൽ ദധ്ന എന്ന് വരും. ദധ്ന ഓദന പല വിഗ്രഹം എങ്ങനെ? ദധിട്ട ഓദന സു ഇതി സ്ഥിതേ അനേന വ്യഞ്ജനമിത്യനേന സമാസേകൃതേ കൃതസമാസസൈത്യനേന പ്രാതിവിധിക സജ്ഞായാം സുബോധാതു പ്രത്യേകയോ പ്രാതിവിധിത്യനേന ലുക്കി. പ്രഥമാനിർദ്ദിഷ്ടം സമാസോപസൃജനിത്യനേന പ്രഥമാനിർദ്ദിഷ്ടസ്യ ദതി ശബ്ദസ്യ പൂർവനിപാതേ കൃതേ ഏകദേശവിധകൃതമനന്യവത്തിന പുനഃപ്രാതിപതിക സജ്ഞായാം പ്രത്യേക പരസ്യ സ്വാദ്യുത്പത്തൗ ദധ്യോദന. ഇവിടെ എങ്ങനെ പ്രഥമാ നിർദ്ദിഷ്ടത? അവിടെ പ്രഥമാ നിർദ്ദിഷ്ട ഈ സൂത്രത്തിൽ തൃതീയ അനുവർത്തിക്കുന്ന തൃതീയ. അപ്പൊ തൃതീയാന്തമാണ് പ്രഥമാ നിർദ്ദിഷ്ട ബോധന ശബ്ദം. എങ്ങനെ? അതാണെങ്കിലും ഇവിടെ എന്താണോ തൃതീയയുടെ അധികാരമാണ്, തൃതീയ സമാസമല്ലേ? അപ്പോ തൃതീയാന്തമായ ശബ്ദം എന്ന് പറയുമ്പോൾ ഏത് തന്നെ? ദധി തന്നെ. പൂർവ്വതി എന്ന് പറയുന്നു. എങ്ങനെ? അങ്ങനെ ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദധി ദധി ആ അത് നോക്കണമല്ലോ. ദധി ഓദന എന്നിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു സന്ധി ഇവിടെ വന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് വേണിച്ച് അപ്പൊ എങ്ങനെ വരും? ദധി ഓദന എന്ന് പറയും. അങ്ങനെ വരികയാണെങ്കിൽ ഓദന ശബ്ദത്തിൽ നിന്ന് ഔദന ശബ്ദം ഉണ്ടാകും. ഓദനേന കൃതം ഓദനസി വികാരം, അങ്ങനെ ഔദനം ഉണ്ടാകും. ഓദന ശബ്ദത്തിൽ നിന്ന് അൺപ്രത്യം വന്നു കഴിഞ്ഞാൽ ആദിവൃദ്ധി വന്നിട്ട് ഔദന ശബ്ദം വരാം. അപ്പോൾ ദധ്ന ഔദന ദധ്യ ഔദന എന്ന് അങ്ങനെ എവിടെയെങ്കിലും പ്രയോഗം ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ രൂപം ഉണ്ടാക്കാം. ഓദനത്തിൻ്റെ വികാരമാവും ഔദനം. ഇഹ അന്തർഭൂത ഉപസേക ക്രിയാദ്വാര സാമർഥ്യം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദധ്യോദന എന്ന് സമാസം നടത്തും. ഇവിടെ സാമർഥ്യമില്ല. സാമർഥ്യമില്ലാത്തത് ദധ്ന ഓദന എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ദധ്യുപസിക്ത ഓദനം എന്നാണ്. ദധി മിശ്രിതമായ ഓദനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദദ്ന എന്ന് പറയുന്ന പദത്തിന് അർത്ഥം കിട്ടണമെങ്കിൽ ദദ്ന എന്ന് മാത്രം പോരാ, അവിടെ ദധി കർണക ഉപസേചനക്രിയയെ കാണിക്കുന്ന ഒരു പദം വേണം. അതായത് ദധി കൊണ്ടുള്ള ഉപസേചനം, ദധി കൊണ്ട് ചോറിനെ കുഴച്ചെടുക്കുക, അപ്പോൾ അതിനെ കാണിക്കുന്ന ഒരു പദം വേണം. ദധി അതിനോടായിരിക്കും അന്വയിക്കുന്നത്. അപ്പൊ ദധി ഉപസിക്ത ഓദനാന്നേ വരും. ഇപ്പൊ സമാസം വരേണ്ടത് ദതിശബ്ദവും ഓദന ശബ്ദവുമായിട്ടാണ്. ദതിശബ്ദവും ഓദന ശബ്ദവുമായിട്ട് സമാസം വരേണ്ട സ്ഥാനത്ത് ദതി ശബ്ദത്തിന് വേറൊരു പദത്തിനോട് അന്യം വന്നു കഴിഞ്ഞാൽ എന്തുവരും? സാമർഥ്യം ഇല്ലാതായി. ഏകാർത്ഥീഭാവ രൂപത്തിലുള്ള സാമർഥ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണത്? ഏകാർത്ഥീഭാവ സാമർഥ്യം എന്ന് പറയുന്നത് ആ പ്രക്രിയാദിശായം പ്രത്യേകം അർത്ഥവത്വേന പൃഥഗ്രഹീതാനാം പദാനാം എന്താണ് വിശിഷ്ട ഏകാർത്ഥ പ്രതിപാദക. അതായത് ഈ പദങ്ങൾ കൂടി ചേർന്ന് വിശിഷ്ടമായ ഏകാർത്ഥത്തെ പ്രതിപാദിക്കണം, അതാണ് സാമർഥ്യം. അപ്പോൾ ദധി ഓദന കൂടി ചേർന്ന് ഒരു അർത്ഥത്തെ കാണിക്കണം, ദദ്യോദന എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? ദധി ശബ്ദം വേറൊരു പദമായിട്ട് അന്വയിച്ചു. അന്വയിച്ചു കഴിഞ്ഞാൽ അവിടെ സാമർഥ്യം നഷ്ടപ്പെടും. ദദ്യ ദദ്ന ഉപസിക്ത ഓദന എന്ന് വാക്യം വരും. പ്രത്യേകം അർത്ഥവത്വേന പൃഥഗ്രഹീതാനാം പദാനാം ആകാംക്ഷാദിവശാദ പരസ്പരന്വയം, അതാണ് വിപേക്ഷ എന്ന് പറയുന്ന സാമർഥ്യം. അപ്പൊ മുമ്പ് പഠിച്ചതാണ്. അവിടെ പരസ്പര അന്വയമുണ്ട്, വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാവും. പക്ഷേ സമാസം ചെയ്യാൻ പറ്റില്ല, ഏകാർത്ഥീഭാവ രൂപത്തിലുള്ള സാമർഥ്യം ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ളിടത്ത് പൊതുവെ ഇങ്ങനെയുള്ളിടത്ത് സമാസം വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങനെയുള്ളിടത്ത് സമാസം വരുകയാണെങ്കിൽ ചിലയിടത്ത് പറയും ഇത് അസമർത്ഥ സമാസമാണ്. പക്ഷെ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല, ഇവിടെ വിധിച്ചിരിക്കുകയാണ്. അന്യന വ്യഞ്ജനം എന്ന് പറയുന്നിടത്ത് വിധിച്ചിരിക്കുകയാണ് സമാസം വരണമെന്ന്. ഇവിടെ സാമർഥ്യം ഉണ്ടായാലേ പറ്റൂ. ഇങ്ങനെയുള്ളിടത്ത് വേണ്ടിയിട്ട് ഭാഷ്യകാരൻ പുറമെ പൊതുവെ പറഞ്ഞിരിക്കുകയാണ് യുക്താർത്ഥ സമ്പ്രത്യാച്ച സാമർഥ്യം. യുക്താർത്ഥ വ്യാഖ്യാനത്തിനുണ്ട് യുക്താർത്ഥ സമ്പ്രത്യാച്ച സാമർഥ്യം. യുക്താർത്ഥ സമ്പ്രത്യം കൊണ്ട് സാമർഥ്യം വരാം എന്നുവെച്ചാൽ യുക്തം എന്നുള്ള ഒരർത്ഥം. ഇവിടെ എന്താണ്? ദധിയുക്ത ഓദനമാണ്. എന്ത് ദധ്യോദനം? അങ്ങനെയുള്ള ഒരർത്ഥത്തിൻ്റെ ബോധം വരുമ്പോൾ ഇവിടെ സാമർഥ്യമുണ്ട്. എന്തുകൊണ്ട് സമർത്ഥ്യം വരാൻ കാരണം? ഇവിടെ ദതി ശബ്ദത്തിൽ നിന്ന് തന്നെ അർത്ഥം കിട്ടുന്നുണ്ട് ദതിയുക്തമെന്ന്. അപ്പം ഏതൊരു പദത്തിനോടാണോ അന്വയിച്ചത് അതിൻ്റെ അർത്ഥം ദതി ശബ്ദത്തിൽ തന്നെ അന്തർഭൂതമാണ്. അത് ദതി ശബ്ദത്തിൻ്റെ അർത്ഥം കൂടെ ചേർത്താണ് നമ്മൾ പറയുന്നത്. എന്താണ്? ദതി സമ്പൃക്തം അല്ലെങ്കിൽ ദതിയുക്തം ദതി ഉപസിക്തം എന്നെല്ലാം പറയും. അത് ദതി ശബ്ദത്തിൻ്റെ അർത്ഥമാണ്. ഇവിടെ ദതിയാർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് യുക്താർത്ഥ സമ്പ്രത്യം. യുക്താർത്ഥത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നു, അങ്ങനെ ഒന്നാം സാമർഥ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു പദത്തിനോടാണോ അന്വയിക്കുന്നത് ആ പദാർത്ഥം കൂടെ ഇതിൽ അന്തർഭവിപ്പിച്ചാൽ മതി. ഏതിൽ? സമാസം ചെയ്യേണ്ട പദത്തിൽ. അത് ഏതിനോടാണോ അന്വയിക്കുന്നത് അതിൽ തന്നെ അർത്ഥത്തെ കൂടെ ചേർക്കുക, ഉൾപ്പെടുത്തുക. അപ്പൊ ദതി എന്ന് പറഞ്ഞ ഇവിടെ എന്താ അർത്ഥം? ദതിയുക്തം എന്നാണ് അർത്ഥം. അത് വേറെ, അത് വേറെ, അതിനി വരും. അത് വേറൊരു വഴി, ഇതുപോലെ തന്നെ പക്ഷെ അത് വേറെ രീതി. അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലും മറ്റുള്ളതിനോട് അന്വയിക്കുന്നതായി കാണുകയും ആ പദം സമാസത്തിൽ ഇല്ലാതെ വരികയും ചെയ്താൽ മനസ്സിലായിക്കൊണ്ടും ഏത് പദമാണോ മറ്റൊന്നിനോട് അന്വയിച്ചത് ആ അർത്ഥം കൂടെ ഈ പദത്തിൻ്റെ അർത്ഥമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക പദത്തിന്റെ ആവശ്യം ഇല്ല. അങ്ങനെ എടുക്കുമ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇഹ അന്തർഭൂത ഉപസേകക്രിയ? ഇവിടുത്തെ ഉപസേകക്രിയ എന്ന് പറയുന്നത് അന്തർഭൂതമായിരിക്കുന്നു. എവിടെ? ദതി ശബ്ദത്തിൽ തന്നെ. ദദ്ന എന്ന് പറഞ്ഞാൽ ദതി കൊണ്ട് വിരകിയ, കുഴച്ച എന്നുള്ള അർത്ഥം അതിലുണ്ട്. അപ്പൊ അത് വേറൊരു പദത്തിലൂടെ അന്വയിക്കാം. അവിടെ ദതിയിൽ നിന്ന് വേറിട്ടൊരു പദമില്ല, അത് ദതിയുടെ അർത്ഥമാണ് അവിടെ. അപ്പോൾ ഇവിടെ ദതി എന്ന് പറഞ്ഞാൽ കേവലം ദതി എന്നുള്ള അർത്ഥമല്ല, പിന്നെയോ ദതി ഉപസിക്തം എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ വേറെ പദമില്ല അവിടെ അന്വയിക്കുക. ഇങ്ങനെ ഒരു പദത്തിന് മറ്റൊരു പദത്തിന്റെ അർത്ഥത്തെ കൂടെ ഉൾക്കൊള്ളാൻ പറ്റും. ഇതിവിടെയല്ല, പൊതുവായി സമാസത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുന്നിടത്ത് ഇത് മനസ്സിലാക്കിക്കൊള്ളണം. എന്താണോ യുക്താർത്ഥ സമ്പ്രത്യാച്ച സാമർത്ഥ്യം എന്ന് ഭാഷകാരൻ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ സാമർത്ഥ്യമുണ്ട്, ഇത് അസമർത്ഥ സമാസം അല്ല. എല്ലായിടത്തും എവിടെ സമാസം വരുന്നു, എവിടെയൊക്കെ സമാസത്തിൽ ദോഷം കാണിക്കുന്നു, അവിടെയല്ല. ഭാഷകാരൻ പറഞ്ഞു ഇതിനു വേണ്ടിയാണ്. പക്ഷെ ഇതൊരു പൊതു നിയമമാണ്. അത് അങ്ങനെയുള്ള വിധി ഇല്ലാത്തടത്ത്, ശിഷ്ടപ്രയോഗം അല്ലാത്തടത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താവും? അസമർത്ഥ സമാസം. അല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതൊക്കെ എന്താണ് ഛാന്തസം? സൂത്രത്തിലെ കാര്യമൊന്നും ചോദിക്കാൻ പാടില്ല, അത് പാണിനി ചെയ്തല്ലേ. നമ്മളിത് ശരിയും തെറ്റും പരിശോധിക്കുന്ന എവിടെ? സാഹിത്യ കൃതികളിലും മറ്റൊക്കെ കാണുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുമ്പോൾ അത് ശിഷ്ടപ്രയോഗമാണെങ്കിൽ അതിനെ ഇങ്ങനെ സാധൂകരിക്കാം. ശിഷ്ടപ്രയോഗമല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇതേ ന്യായം പറഞ്ഞ് തള്ളിക്കളയാം. അവിടെ സാമർഥ്യമില്ല, നിങ്ങളുടെ സമാസം ശരിയല്ല. അങ്ങനെയാണ് കാവ്യങ്ങളിലും മറ്റും ദോഷങ്ങളെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതുപോലെ മറ്റാരെങ്കിലും മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, ശിഷ്ടൻ പ്രയോഗിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇത് ശരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വ്യാകരണത്തിന്റെ കാര്യത്തിൽ വലിയ മസില് പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശരിയെ തെറ്റാക്കാം, തെറ്റിനെ ശരിയുമാക്കാം. പിന്നെ ശിഷ്ടപ്രയോഗം കുറെ കാലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ശിഷ്ടപ്രയോഗം. പ്രയോഗത്തിന് പ്രചാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് അശിഷ്ടപ്രയോഗം, പിൽക്കാലത്തത് ശിഷ്ടപ്രയോഗമാകും. എന്നും ഭാഷ ഒന്നുപോലെ പ്രയോഗിക്കണമെന്നുള്ള നിയമമുണ്ട്. എന്നാൽ പിന്നെ ഭാഷയ്ക്ക് എന്താ മാറ്റം വരുന്നു? പിന്നെ ഇതൊക്കെ ഓരോ കാലത്തിന് വേണ്ടി പറയുന്നു. ഈ കാലത്ത് ഇതാണ് പ്രയോഗം, നാളത്തേക്ക് വേണ്ടി ഇന്ന നിയമം ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. അന്ന് പുതിയ നിയമം ഉണ്ടാക്കിക്കൊള്ളണം. അങ്ങനെയാണ് പുതിയ പുതിയ വൈയാകരണന്മാർ വന്നിട്ട് നിയമം ഉണ്ടാക്കും. ഉണ്ടല്ലേ പാണിനിയുടെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. നാരായണ ഭട്ടതിരി വന്നിട്ട് എന്ത് ചെയ്തു? പുള്ളിയുടെ ഒരുപാട് നിയമങ്ങൾ പുള്ളി ഉണ്ടാക്കി. ഇവരു വൈയാകരണനാണ്. അത് പ്രസിദ്ധമായത് സംസ്കൃതത്തിനും പ്രസിദ്ധിയില്ലാതെ വന്നപ്പോൾ അതിനും പ്രസിദ്ധിയില്ലാതെ വന്നു, അപ്രസക്തമായി പോയി. സംസ്കൃത ഭാഷയ്ക്ക് പ്രചാരം ഉണ്ടായിരുന്നെങ്കിൽ അതിനും പ്രചാരം കിട്ടിയത്. പിന്നെ അതൊക്കെ ആരാ നോക്കുന്നു? എൻ്റെ ആവശ്യം എന്താ ഇപ്പോൾ ആർക്കാ പഠിക്കുന്നവര്? എന്ന് പറയുന്നു ഇഹ എന്ന് വെച്ചാൽ ഇവിടെ ദധന ബോധന എന്ന് പറയുന്നിടത്ത് അന്തർഭൂത ഉപസേകക്രിയ ദ്വാര സാമർത്ഥ്യം. അന്തർഭൂതമായിരിക്കുന്ന ഉപസേകക്രിയ എവിടെ? ദതി ശബ്ദത്തിൽ. അതിലൂടെ ഇവിടെ സാമർഥ്യം ഉണ്ടെന്ന് വെച്ചാൽ ദതി ശബ്ദം മറ്റൊരു ശബ്ദവുമായി അന്വയിക്കുന്നില്ല. അതുകൊണ്ട് ദധിയും ഓദനുമായിട്ട് സമാസം വരാം. ദധ്യോദനം, ക്ഷീരോദനം എന്നൊക്കെ പ്രയോഗിക്കും. പാൽച്ചോറ് ഇങ്ങനെ പ്രയോഗിക്കുന്നു. അടുത്തുവരുന്ന ഭക്ഷീണ മിശ്രീകരണം. അത് അർത്ഥം പഴയതുപോലെ തന്നെ, അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത്. ഗുഡേന ധനാഹ ഗുഡധനാഹ. ഇവിടെയും മിശ്രണക്രിയാദ്വാര സാമർഥ്യം ആണ്. ഖര വിശദ അഭ്യവഹാരിയും ഭക്ഷ്യം. ഭക്ഷണങ്ങൾ പ്രധാനമായിട്ട് രണ്ടു തരത്തിലാണ്. ആഹാരം ഒന്ന് കഴിക്കത്തക്കതും മറ്റൊന്ന് കുടിക്കത്തക്കതും ആണല്ലോ പ്രധാനം. പിന്നെ അല്ലാതെ നാലാക്കും, എന്നാൽ പ്രധാനമായിട്ട് രണ്ടായിത്തിരിക്കും. അതിൽ ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖര വിശദ അഭ്യവഹാരം. ഖരമെന്ന് വെച്ചാൽ കടുപ്പമുള്ളത്. വിശദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയവ വിഭാഗം ചെയ്യാവുന്നുള്ളത്, അങ്ങനെ ചെയ്യാവുന്നുള്ളത്. അഭ്യവഹാരം എന്ന് വെച്ചാൽ ഭക്ഷിക്കാവുന്നുള്ളത്. അതിനാണ് എന്ത് പറയുന്നത്? ഭക്ഷ്യം എന്ന് പറയുന്നത്. അതുകാരണം ചോറ് തന്നെ അത് കട്ടിയുണ്ട്, ഓരോന്നായിട്ട് എടുത്താൽ അതിന് കട്ടിയുണ്ടല്ലോ. അതുകൊണ്ടത് ഖരമാണ്, വിശദമാണ്, അവയവിഭാഗം ചെയ്യാം. ഓരോ ചോറ് മണിയായിട്ട് മാറ്റി വയ്ക്കാം. അഭ്യവഹാരം അഭ്യവഹാരം ഭക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളതിനാണ് ഭക്ഷ്യം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചവച്ച് തിന്നാവുന്ന സാധനം അതാണ്. ഇരുമ്പുണ്ട ഭക്ഷ്യമല്ല, കാരണം അത് ഖരമാണ്, പക്ഷെ വിശദമല്ല, അവയെ വിഭാഗം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അഭ്യവഹാരമല്ല. ജലമെന്ന് പറയുന്നത് ഭക്ഷ്യമല്ല, കാരണം അതിന് അത് ഖരമല്ല. വെള്ളമല്ലേ, അത് പേയം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇവിടെ ഇപ്പൊ ഭക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നാലെണ്ണം ഗീതയിൽ പഠിച്ചാണ്. അതെല്ലാം ഇപ്പം എത്ര വേണോ ആക്കാം. അങ്ങനെയും പറയാം. അതുവരെയും ചവച്ച് തിന്നുന്നത്, വിഴുങ്ങുന്നത്, നക്കി തിന്നുന്നത്, കുടിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഭേദങ്ങൾ പറയാം. നാലോ അഞ്ചോ ആക്കാം. ആയുർവേദത്തിൽ മറ്റും അത് പറയും. ഇവിടെ മിശ്രീകരണം എന്ന് പറഞ്ഞാൽ മിശ്രീക്രിയതേ അനേന. എന്തുകൊണ്ടാണോ മിശ്രണം ചെയ്യുന്നതാണ് മിശ്രീകരണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗുഡേന ധാനാഹ ഗുഡധാനാഹ. ഗുഡം അല്ലെങ്കിൽ ഗുളം എന്ന് പറയുന്നത് മിശ്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ധാന എന്ന് പറയുന്നത് വർത്തയവം. വർത്തയവത്തെയാണ് ദൃഷ്ടയവ ധാന എന്ന് പറയുന്നത്. ധാനാ ശബ്ദ സ്ത്രീലിംഗ ശബ്ദമാണ്. ധാന ധാനേ ധാനാഹ വർത്തയവത്തെയാണ് പറയുന്നത്. അപ്പോൾ ഗുഡേന ധാനാഹ, സാറിന് അരിയുണ്ട, എള്ളുണ്ട, എല്ലാം അങ്ങനെ തന്നെ. ഗുഡേന തിന ഗുഡത്തിന എന്ന് പറയാം. ശർക്കര കൊഴിച്ച് ചേർത്ത വറുത്തയവം, അതുകൊണ്ട് ഉണ്ട പിടിക്കും. പഴയകാലത്ത് കൂടുതലും പ്രചാരത്തിലുണ്ടായിരുന്ന യവമാണ്, ധാരാളം ഉപയോഗിച്ചിരുന്നു യവമാണ്. ഗ്രന്ഥങ്ങളിലെല്ലാം അരികാൾ കൂടുതൽ പറയുന്നത് യവത്തെക്കുറിച്ചാണ് പറയുന്നത്. വൈദികമായ കർമ്മങ്ങൾക്കെല്ലാം ഉപയോഗിച്ചിരുന്ന യവമാണ്. അപ്പോൾ ഇവിടെ ഭക്ഷ്യമായി എന്ത് ധാന വർത്തയവും മിശ്രീകരണം, എന്തുകൊണ്ടാണോ മിശ്രണം ചെയ്യുന്നത് എന്തായി ഗുടം. ഇപ്പൊ ഗുഡേന ധാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ മിശ്രിത ധാന എന്നാണ്. ഇവിടെയും നേരത്തെ വന്നതുപോലെയുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഗുഡധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡം കൊണ്ട് മിശ്രണം ചെയ്ത ധാന എന്നാണ്. അപ്പം മിശ്രണം എന്ന് പറയുന്ന ഒന്നിനോട് ഗുഡശബ്ദം അന്വയിക്കുന്നുണ്ട്. അവിടെയും നേരത്തെ പറഞ്ഞു തന്നെ പറയും എന്താണ്? അന്തർഭൂത മിശ്രണക്രിയാദ്വാര സാമർഥ്യം. ഇവിടെ ഗുഡശബ്ദത്തിന് തന്നെ ഗുഡം കൊണ്ട് മിശ്രണം ചെയ്ത എന്നുള്ള ഒരർത്ഥം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അസാമർഥ്യമില്ല. ഇതിനു വേണ്ടി പ്രത്യേകം പറഞ്ഞു എന്താണ് ഭക്ഷ്യമായ. അവിടെ പ്രത്യേകം പറഞ്ഞു എന്താണ്? അന്നം എന്ന് പറഞ്ഞു, അന്നവാചക ശബ്ദങ്ങൾ. പിന്നെ വ്യഞ്ജനമെന്ന് പ്രത്യേകം പറഞ്ഞു. എന്താണ്? കറികൾ പോലെയുള്ള സാധനങ്ങൾ. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, മിശ്രീകരണം എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മിശ്രീകരണം എന്ന് പറയുമ്പോൾ അതിനെ ഒഴിവാക്കണം. അങ്ങനെ കർശനമായി പറയുകയാണെങ്കിൽ ഒരു സൂത്രത്തിൻ്റെ ആവശ്യമുള്ളൂ എന്നും പറയും. ഒന്നുകൊണ്ട് തന്നെ രണ്ടും കിട്ടും. പക്ഷെ രണ്ടിലും വ്യത്യാസമുണ്ട്. ഇവിടെ ഭക്ഷ്യമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അന്നമെന്ന് പറഞ്ഞുകൊണ്ട് ചോറിനെ എടുക്കാൻ പറ്റും, ഭക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ എല്ലാത്തിനും എടുക്കാം. പിന്നെ അന്നത്തിന് അങ്ങനെ ഒരു അർത്ഥം കൽപ്പിച്ചാൽ പിന്നെ ഭക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. വ്യഞ്ജനമെന്ന് പറഞ്ഞു, അതിന് മിശ്രീകരണം എന്നുള്ള ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ രണ്ട് സൂത്രത്തിൻ്റെ ആവശ്യം ഇല്ല. പക്ഷേ രണ്ടു തരത്തിൽ ഇവിടെയൊക്കെ അങ്ങനെ കർശനമായി ചിന്തിക്കുമ്പോൾ വരുന്ന എന്താണ്? ശാബ്ദബോധത്തിൽ വരുന്ന വ്യത്യാസം എന്ന് പറയും. ഒരിടത്ത് എന്താണ് ഉപസേചനക്രിയാദ്വാര എന്ന് ബോധം വരുന്നു, വേറൊടത്ത് മിശ്രണക്രിയാദ്വാര എന്ന് പറയുന്ന ബോധം വരുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വരും. അല്ലെങ്കിൽ ഒരു സൂത്രം മതി, അങ്ങനെയും പറയാം. ഉപസ്തരണം എന്ന് പറയുന്ന വൈദിക കർമ്മത്തിൽ, വൈദിക കർമ്മങ്ങളിൽ വന്ന ഒരു ക്രിയ. മന്ത്രം പറഞ്ഞുകൊണ്ട് നെയ്യ് ഒഴിക്കുന്ന അതൊരു പ്രത്യേക ക്രിയയാണ്. അതിൽ നിന്നായിരിക്കും പിൽക്കാലത്ത് ഉപസേചനം വന്നത്. പക്ഷെ അത് ഇത് നേരിട്ട് ഭക്ഷണത്തിൽ ചെയ്യുന്നതല്ലേ. അതിൽ നിന്നൊക്കെയാണ് ആ വൈദിക ശബ്ദങ്ങൾ കാലം കൊണ്ട് മാറി മാറി മാറി വന്നാണ് ഇത്തരം പ്രയോഗഭേദവും രൂപഭേദവും വരുന്നു. അതുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കുന്നല്ല ഉണ്ട്. അപ്പോൾ ഭക്ഷ്യണ എന്ന് പറയുമ്പം ഭക്ഷ്യവാചകമായ ശബ്ദമായി ഇവിടെ എന്ത് ധാന മിശ്രീകരണം, മിശ്രീകരണത്തിന് ഉപയോഗിക്കുന്ന വസ്തു ഗുണം. അപ്പോൾ അവിടെയും എന്ത് വരുന്നു? പൂർവത്തിന്ന് തൃതീയ വരുന്നു, തൃതീയാന്തം. തൃതീയാന്തമായ ഗുണശബ്ദം എന്ത് ചെയ്യുന്നു? മിശ്രീകരണ ദ്രവ്യവാചകം എന്നുകൂടെ ചേർക്കണം. തൃതീയാന്തം മിശ്രീകരണ ദ്രവ്യവാചകം ഭക്ഷേണ സഹവാ സമസ്യതേ സതത്പുരുഷ ഗുണേന ധാനാ ഗുണധാനാ മിശ്രണക്രിയാദ്വാര സാമർഥ്യം. ഇത് രണ്ടും ലോക സിദ്ധാന്തമോതി വരുന്നതല്ല. നേരത്തെ വന്നു കൃത്യയിൽ അധികാരത്തെ വധനയും മൂന്നും. അടുത്ത ലോക സിദ്ധാന്തമോതി വരുന്ന പത്രതീയ ഇവിടെ കഴിഞ്ഞു. അതിർത്ത് ചതുർത്ഥി സമാസമാണ്. ഇവിടെയും തൃതീയനും അതുപോലെ തന്നെ വേറെ തൃതീയ സമാസം എവിടെയെങ്കിലും കാണുന്നു എന്നാൽ ഈ സൂത്രങ്ങളിലൊന്നും പെടുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? തൃതീയാന്ന് യോഗ വിഭാഗം ചെയ്തിട്ട് സമാസം ചെയ്യണം. തൃതീയാന്തം മലയന സമസ്യതേ എന്നെടുക്കണം. ആ ശബ്ദമായിട്ട് സമാസം ചെയ്യും. അങ്ങനെ വരും. അവസാന ഉദാഹരണം കൊടുക്കും. അല്ലെങ്കിൽ ഇത്രയും സൂത്രങ്ങളിൽ മാത്രമേ സമാസം വരുമെന്നില്ല, വേറെയും വരാം. അന്നത്തെ ഭാഷയ്ക്കനുസരിച്ച് പാണിനി ഇത്രയും പറഞ്ഞേ ഉള്ളൂ. അടുത്ത ചതുർത്ഥി സമാസമാണ്, ചതുർത്ഥി തത്പുരുഷൻ. ചതുർത്ഥി തദർത്ഥ അർത്ഥ ബലഹിത സുഖ രക്ഷിതേഹി. ചതുർത്ഥ്യന്തർത്ഥായ യത് തദ്വാചന അർത്ഥാദിഭിശ്ച ചതുർത്ഥ്യന്തം വാ പ്രാഗ്ബത് തദർത്ഥേന പ്രകൃതി വികൃതി ഭാവ ഏവ ബലിരക്ഷിതഗ്രഹണാം ജ്ഞാപക യൂപായദാരു യൂപദാരു നേഹ രന്ധനായ സ്ഥാനി അശ്വഘാസാദയസ്തു ഷഷ്ടി സമാസാഹ അർത്ഥേന നിത്യസമാസോ വിശേഷലിംഗദാചേരി വക്തവ്യം ദ്വിജായ അയം ദ്വിജാർത്ഥസൂപഃ ദ്വിജാർത്ഥായ വാഗോഃ ദ്വിജാർത്ഥം പയഃ ഭൂതബലി ഗോഹിതം ഗോസുഖം ഗോരക്ഷിതം. ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്ന ഒരു സമാസമാണ്. അത് ചതുർത്ഥിയിൽ ഇതൊന്നേ ഉള്ളൂ ഒരു സൂത്രം. എന്നാൽ ഇത് ധാരാളം പ്രയോഗത്തിലും വരും. അടുത്ത പഞ്ചമി സമാസമാണ്. അപ്പോൾ ഇവിടെ ഈ സമാസത്തിൽ ഇപ്പോൾ എല്ലാ ശബ്ദങ്ങളും ദധ്യോദന ഗുണധാനാഹ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സമസ്ത പദത്തിൻ്റെ ലിംഗം വിശേഷത്തിനനുസരിച്ച് വരും. അല്ലെങ്കിൽ പൊതുവെ നിയമം എന്താണോ, പരവത് ലിംഗം ദ്വന്ദ്വ തത്പുരുഷയോഹോ, ദ്വന്ദ്വനും തത്പുരുഷനിലും പരപദത്തിൻ്റെ ലിംഗമാണ് സമസ്ത പദത്തിൽ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഓദന ശബ്ദം പുല്ലിംഗമാണ്, അതുകൊണ്ട് ദദ്ധ്യോദന ഒരു വിശേഷണം ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ദദ്ധ്യോദന അസ്ഥി എന്ന് മറ്റും പ്രയോഗിക്കുന്നിടത്ത് ദദ്ധ്യോദനം എന്നുപയോഗിക്കുകയോ അതേ ദദ്ധ്യോദന എന്നുപയോഗിക്കും. അപ്പോൾ അവിടെ പരവലിംഗം ദന്ദു തത്പുരുഷയോ, ദന്ദുനും തത്പുരുഷനും പദപദ പരപദത്തിൻ്റെ ലിംഗം സമാസത്തിൽ ഉപയോഗിച്ചോണം. അപ്പോൾ ഓദന ശബ്ദം പുല്ലിംഗമാണ്. അപ്പോൾ അവിടെ അങ്ങനെ അത് ഉപയോഗിക്കുക. ഇനി അത് നംസകത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ പരപദത്തിൻ്റെ ലിംഗമാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പൂർവപദത്തിൻ്റെ ലിംഗം അല്ല. അത് സാമാന്യ നിയമം, പക്ഷെ അതിന് അപവാദങ്ങളും വരും. ഇവിടെ വൃത്തിയിൽ എഴുതിയിരിക്കുന്നത് ഉദാഹരണം നോക്കണം. യൂപായ ദാരു യൂപദാരു യൂപായ ദാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാരു എന്ന് പറഞ്ഞാൽ തടി. യൂപത്തിന് വേണ്ടിയുള്ള തടി, അതിനാണ് യൂപദാരു എന്ന് പറയുന്നത്. യൂപായ എന്ന് വെച്ചാൽ യൂപത്തിന് വേണ്ടിയുള്ളത്. യൂപായ എന്ന് പറയുന്നിടത്ത് ചതുർത്ഥി വരുന്ന എങ്ങനെയാണ്, യൂപത്തിന് വേണ്ടിയുള്ളത് എന്നുള്ള അർത്ഥം വരുമ്പോൾ പഠിച്ചിട്ടുള്ളതാണോ, താദർത്ഥി ചതുർത്ഥി വച്ച താദർത്ഥി ചതുർത്ഥി എന്ന് പറയും. യൂപത്തിന് വേണ്ടിയുള്ളത് എന്ത്? ദാരു. ഇപ്പോ തദർത്ഥം അതിനു വേണ്ടിയുള്ളത് എന്നുള്ള അർത്ഥം വരുന്നത് കൊണ്ട് അവിടെ ചതുർത്ഥി വരും. യൂപായ അടുത്ത് വേറെ ഉദാഹരണങ്ങൾ കൊടുക്കും. അശ്വേഭ്യോ ഖാസഹ, ഖാസ എന്ന് പറഞ്ഞാൽ പുല്ല്, അശ്വത്തിന് വേണ്ടിയുള്ള പുല്ല്. അപ്പൊ അശ്വത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ അശ്വത്തിന് വേണ്ടിയുള്ളതെന്നുള്ള അർത്ഥത്തെ കിട്ടാൻ വേണ്ടി എന്തുപയോഗിക്കും? ചതുർത്ഥി. അതിനാണ് പറയുന്നത് താതൃഥി. ഇവിടെ വേറെ ഉദാഹരണം കൊടുക്കും. രന്ധനായ സ്ഥാനി, തലി എന്ന് പറഞ്ഞ പാത്രം. രന്ധനായ, രന്ധനം എന്ന് പറഞ്ഞാൽ പാകം, പാകത്തിന് വേണ്ടിയുള്ള പാത്രം. അപ്പോൾ പാകത്തിന് വേണ്ടിയുള്ളത് എന്ന് പറയാൻ വേണ്ടി എന്തുപയോഗിക്കും? രന്ധനായ എന്ന് ഉപയോഗിക്കും. രഥിഹിംസായ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് രന്ധനം എന്നുള്ള രൂപം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഹിംസ എന്നല്ല, പാകമെന്നാണ്. പാകത്തിലൊരു ഹിംസയുണ്ടല്ലോ, പക്ഷെ എന്നാലും പാകം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്, ഹിംസ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. താത്വാർത്ഥം ആയിരിക്കില്ല പലപ്പോഴും പദത്തിൽ വന്നാൽ വരുന്നത്. പദം രൂപിക്കുമ്പോൾ അർത്ഥം വേറെയാകും. അതിന് പറയും നിയമം എന്താണ്? എന്താണ് പറയുന്നത്? ഉപസർഗമില്ല, രന്ധനം. രന്ധധാതുവാണ് അവിടെ, ഉപസർഗമൊന്നുമില്ല. രന്ധഹിംസായ എന്നാണ് ധാതു, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ പാകം എന്നർത്ഥം വന്നു. അതിൻ്റെ നിയമം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ധാതുവിനാം അനേകാർത്ഥത്വ, ധാതുക്കൾക്ക് ധാതു പാഠത്തിലുള്ള അർത്ഥം കൂടാതെ അർത്ഥങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ധാതുക്കൾക്ക് അനേകാർത്ഥമുള്ളതുകൊണ്ട് അവിടെ പാകാർത്ഥമുണ്ട്. അതുകൊണ്ട് രന്ധനത്തിന് പാകം എന്നർത്ഥം വന്നു, രന്ധനായ സ്ഥലം. ഇതെല്ലാം ഉദാഹരണം പറഞ്ഞത് അവിടെയെല്ലാം അതിനു വേണ്ടി എന്ന് പറയുന്നിടത്ത് ചതുർത്ഥി വരും. അതാണ് താതർഥി ചതുർത്ഥി വച്യ, കാരക പ്രക്രിയയിൽ പഠിച്ചതാണ്. അപ്പൊ യൂപായ ധാരു എന്നുള്ളിടത്ത് യൂപധാരു എന്ന് സമാസം വരുന്നു. ഇത് താതർഥ്യ ചതുർത്ഥിയാണ്. ഈ സമാസത്തിനെയും പറയും താതർഥ്യ സമാസം. താതർഥ്യ സമാസം ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. താതർഥ്യ ചതുർത്ഥിയിൽ വരുന്ന സമാസം, അതുകൊണ്ടാണ് ഇതിന് താതർഥ്യ സമാസം എന്ന് പറയുന്നത്. അത് അതിൽ രണ്ട് ഭാഗമാണ്. ഒന്നെന്താണ്? ചതുർത്ഥി തദർത്ഥ, പിന്നെ അർത്ഥ ബലി ഹീത സുഖ രക്ഷിതൈഹി. ചതുർത്ഥി തദർത്ഥം എന്നുള്ളത് എന്താണ്? ആദ്യത്തെ ഭാഗം. ചതുർത്ഥിയുടെ ശബ്ദത്തിന്റെ അർത്ഥം എന്തെടുക്കും? ചതുർത്ഥി എന്ന് കേട്ടാൽ എന്തർത്ഥം കൊടുക്കും? ചതുർത്ഥ്യന്തം പ്രത്യേകിരേണ്. ചതുർത്ഥി എന്ന് പറയുന്നത് വിഭക്തിയെ പറയുകയാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? ചതുർത്ഥ്യന്തം എന്നിറക്കണം. ചതുർത്ഥ്യന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ലക്ഷണയിലൂടെ ചതുർത്ഥ്യന്ത വാച്യം നടക്കണം. ചതുർത്ഥ്യന്തമായ ശബ്ദത്തിന്റെ വാച്യത്തിനാണ് സൂത്രത്തിൽ ചതുർത്ഥി എന്ന് പറഞ്ഞത്. ചതുർത്ഥ്യന്തമായ ശബ്ദത്തിന്റെ വാച്യം, ചതുർത്ഥ്യന്തമായ ശബ്ദത്തിന്റെ വാച്യം എന്നുള്ളതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. ചതുർത്ഥ്യന്ത അർത്ഥം, അർത്ഥം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ വാച്യമാണ്. അപ്പൊ ചതുർത്ഥ്യന്ത അർത്ഥായ എന്ന് കേട്ടി. അപ്പോൾ ഇവിടെ യൂപായ ധാരു ഉള്ളിടത്ത് നോക്കുക, ചതുർത്ഥ്യന്തം ഇവിടെ ഏതാണ്? ചതുർത്ഥ്യന്ത ശബ്ദത്തിന്റെ വാച്യം എന്താണ്? യൂപം, കുറ്റി. പശുവിനെയും മറ്റും കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറ്റി. അത് യാഗത്തിലാണ് പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്നത്. യാഗത്തിൽ യാഗ മൃഗത്തെ കെട്ടുന്നതിന് വേണ്ടി തടിയെ എട്ട് കോണുകളോടുകൂടി വെട്ടി നെയ്യൊക്കെ തേച്ച് നല്ല മനോഹരമാക്കി നിർമ്മിച്ചെടുക്കുന്ന സാധനം, അതാണ് കുറ്റി എന്ന് പറയുന്നത്. അതിനാണ് യൂപം എന്ന് പറയുന്നത്. യാഗത്തിലെ യൂപം, യൂപബന്ധനം എന്ന് പറയുന്ന കർമ്മം യാഗത്തിൽ വരുന്നത് അങ്ങനെ കുറ്റിയെ യാഗമൃഗത്തെ കൊണ്ടുവന്ന് ബന്ധിക്കുന്ന ചടങ്ങ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ചതുർത്ഥ്യന്ത അർത്ഥം, ചതുർത്ഥ്യന്തമായ യൂപായ ചതുർത്ഥ്യന്തമായ ശബ്ദത്തിന്റെ അർത്ഥമായ എന്ത്? യൂപം. ഇനി അടുത്തെന്താ പറയുന്ന വൃത്തിയിൽ? ചതുർത്ഥ്യന്ത അർത്ഥായ യത്. ചതുർത്ഥ്യന്തമായ ശബ്ദത്തിന്റെ വാച്യമായിരിക്കുന്ന എന്താണോ അതിനു വേണ്ടിയുള്ളത്, താതൃത്ഥ്യ ചതുർത്ഥ്യാണ്, അതിനു വേണ്ടിയുള്ളത് ഏതോ അത് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂപത്തിന് വേണ്ടിയുള്ള ഏതോ അത്, യൂപത്തിന് വേണ്ടിയുള്ള ഏതോ അത്, അതാണ് എന്തിവിടെ ദാരു. തദ്വാചന എന്ന് പറയുമ്പോ എന്താണ്? ദാരു വാചന, ദാരുവിന്റെ വാചിയായ എന്ന് വെച്ചാൽ വാചകമായ ശബ്ദം, ദാരു ശബ്ദം തന്നെ. ആ ശബ്ദവുമായി ചതുർത്ഥ്യന്തം വാ സമസ്യതേ, പിന്നീട് അവസാന ഭാഗത്തോട് അന്വയിക്കണം. ചതുർത്ഥ്യന്ത അർത്ഥായ യത് തദ്വാചന ചതുർത്ഥ്യന്തം വാ സമസ്യതേ എന്നാണ്. അപ്പൊ ചതുർത്ഥി അന്തമായി ഇവിടെ ഏത്? യൂപായ. ചതുർത്ഥ്യന്തമായ ശബ്ദത്തിന്റെ അർത്ഥമായി എന്ത്? യൂപം. തദ്വാചി എന്ന് പറയുമ്പോൾ എന്തായി? എന്തായി? ചതുർത്ഥ്യന്തമായി യൂപായ. ആ ചതുർത്ഥ്യന്തത്തിന്റെ അർത്ഥമായി അതിന് വേണ്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്തായി? ദാരു എന്ന് പറയുന്ന വസ്തു ആണ് ചതുർത്ഥ്യന്ത അർത്ഥായ യത്. ചതുർത്ഥ്യന്തമായ അർത്ഥമായി യൂപം. ചതുർത്ഥ്യന്തമായ അർത്ഥമായി യൂപം. തദർത്ഥ അതിന് വേണ്ടിയിട്ടുള്ളത്, ചതുർത്ഥ്യന്ത അർത്ഥായ എന്നുവെച്ചാൽ അതിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി, നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്തോ അതാണ് ദാരു. അതാണ് ചതുർത്ഥ്യന്ത അർത്ഥായ യത്. അപ്പൊ ദാരുവായി. തദ്വാചി എന്ന് പറയുമ്പോൾ എന്തായി? ദാരു ശബ്ദം. അപ്പൊ യത്ത് എന്ന് പറയുന്നോണ്ട് എടുക്കുന്ന എന്തിനാണ്? ദാരു എന്ന് പറയുന്ന വസ്തു, തടിയെ. തദ്വാചി എന്ന് പറയുന്നോണ്ട് എന്തിനാ എടുക്കും? ആ തടി എന്നുള്ള ശബ്ദം. രണ്ടുണ്ടല്ലോ, ഒന്ന് വസ്തുവും അതിന്റെ ശബ്ദവും. അപ്പൊ അങ്ങനെയുള്ള ദാരു ശബ്ദവുമായി, അപ്പൊ ദാരു എന്നുള്ള കിട്ടി. അപ്പൊ ചതുർത്ഥ്യന്ത അർത്ഥായ യത് തദ്വാചി എന്നുള്ളതുകൊണ്ട് കിട്ടുന്ന എന്താണോ ദാരുശബ്ദം, അതിനോട് ചതുർത്ഥ്യന്തം സമസ്യ എന്ന് പറയുമ്പോൾ വീണ്ടും എന്തായി? യൂപായ. വീണ്ടും കിട്ടും എന്താണ്? യൂപായ. ചതുർത്ഥ്യന്ത അർത്ഥായ യത് തദ്വാചന ചതുർത്ഥ്യന്തം വാ സമസ്യതേ. അത് കറക്റ്റായി അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, തെറ്റിപ്പോരുത്. ചതുർത്ഥ്യന്തമായി, ചതുർത്ഥ്യന്തമായ അർത്ഥമായി തദർത്ഥായ യൂപത്തിന് വേണ്ടിയുള്ളത് ദാരു. തദ്വാചി ദാരു ശബ്ദം. അപ്പൊ ദാരു ശബ്ദവുമായി ചതുർത്ഥ്യന്ത സമസ്യത എന്ന് പറയുമ്പോൾ വീണ്ടും എവിടേക്ക് പോവും? യൂപായ. അപ്പൊ യൂപായ ദാരു എന്ന് വിഗ്രഹിക്കും. യൂപശബ്ദവും ദാരു ശബ്ദവുമായിട്ട് സമാസം വരും. അത് വേറെ, ഞാൻ അങ്ങോട്ട് പോയില്ലല്ലോ. അങ്ങോട്ടെത്തിയോ? ക്ഷമിക്കുക. ഘടായ മൃത്തിക എന്ന് പറയുമ്പോൾ എന്തരും? അവിടെ ഈ സമാസം വന്നിട്ട് എങ്ങനെ വരും? ഘടമൃത്തിക. കുണ്ടലായ ഹിരണ്യം, കുണ്ടല ഹിരണ്യം. കുണ്ടലത്തിന് വേണ്ടിയുള്ളതാണ് ഹിരണ്യം. അപ്പൊ അവിടെ എന്താണ്? ചതുർത്ഥ്യന്ത അർത്ഥായ, ചതുർത്ഥ്യന്ത അർത്ഥമായ എന്ത്? കുണ്ടലം. ചതുർത്ഥ്യന്ത അർത്ഥായ എത്തായ എന്ത്? തദ്വാചി എന്തായി? ചതുർത്ഥി അന്തേനാന്ന് പറയുമ്പോൾ കുണ്ടലായ അതുമായിട്ട് വാസമസ്ഥിതേ സതത്പുരുഷ ഇങ്ങനെയൊക്കെ ധാരാളം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ തിരിച്ചും പറയും സാധാരണ കുണ്ട ഇപ്പൊ അർത്ഥം വ്യത്യാസം വരും. ആ അങ്ങനെ പറഞ്ഞ അർത്ഥം വ്യത്യാസം വരും. അങ്ങനെയല്ല ഹിരണ്യസ്യ കുണ്ടലം അത് തന്നെ. ഇപ്പൊ എന്തായി അർത്ഥം മൺപാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മണ്ണ് കൊണ്ടുള്ള പാത്രം. അത് തിരിച്ചു വരും. ഇതങ്ങനെയല്ല എന്താണ് പാത്രത്തിന് വേണ്ടിയുള്ള മണ്ണ്. അതാണ് പറയുന്നത് ശബ്ദബോധത്തിൽ വരുന്ന വ്യത്യാസം. തിരിച്ചു വരും. ഷഷ്ടി സമാസം വരുമ്പോൾ ഷഷ്ടി എന്തോ ആദ്യത്തിൽ പോകും. മൃദ്ഘടം എന്ന് വരും. മൃത്ത് കൊണ്ടുള്ള ഘടം. അപ്പൊ അവിടെയൊക്കെ ചതുർത്ഥ്യന്തമായിട്ടുള്ള ശബ്ദബോധം ഒരിടത്ത്, മറ്റിടത്ത് ഷഷ്ടിയന്തമായിട്ടുള്ള ബോധം. അതിന് പ്രാധാന്യം വരുന്നുള്ള ബോധം വരും. അങ്ങനെ പറയാം. മൃത്തിക മൃത്തികാ ശബ്ദവും മൃത് ശബ്ദവും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് ശബ്ദങ്ങളാണ്. മൃത് മൃദവും മൃത. ഇവിടെ അങ്ങനെയല്ല. മൃത്തിക മൃത്തികെ മൃത്തിക. അപ്പോൾ രണ്ടുപേര് അർത്ഥത്തിലുള്ള രണ്ട് ശബ്ദങ്ങൾ അങ്ങനെ ഉപയോഗിക്കാം. അതിലൊക്കെ വരുന്നത് ശബ്ദബോധത്തിൽ വരുന്ന വ്യത്യാസം. അതാണ് അതല്ല